തന്ത്രം ഇന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ കയ്യിൽ മാത്രമല്ല ഉള്ളത്. നമ്മൾ തന്ത്രം കൊണ്ടുവന്ന നമ്മളെക്കാലം വലിയ തന്ത്രം മറ്റുള്ളവന്റെ കയ്യിലുണ്ട്. തന്ത്രമൊക്കെ ആൾക്കാർക്ക് തിരിച്ചറിയാനൊക്കെ ഉള്ള ബുദ്ധി ഇന്നുണ്ട്. പണ്ടത്തെ കാലത്താണ് ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്, കാരണം അത് ഉപയോഗിക്കുന്നവന് മാത്രമേ അറിയാവൂ, മറ്റുള്ളവൻ അറിയത്തില്ല. ഇന്നിപ്പം നമ്മൾ അടുത്തിരിക്കുന്നവനോട് തന്ത്രം കാണിച്ചാൽ അതിൻ്റെ അപ്പുറത്തെ തന്ത്രം നമ്മളോട് കാണിക്കും. അപ്പം തന്ത്രമൊന്നും ഇന്നും നടക്കത്തില്ല, എല്ലാവർക്കും അറിയാം. തന്ത്രങ്ങളെല്ലാം പരസ്യമായിപ്പോയി. അപ്പോൾ ഈ മണ്ടന്മാരാ വിചാരിക്കുന്ന നമ്മൾ തന്ത്ര വലിയ തന്ത്രശാലികളാണെന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്ന എന്താണ്? ബാക്കിയുള്ളവർക്കൊന്നും ഒരു തന്ത്രവും അറിയത്തില്ല, നമ്മുടെ കയ്യിലാണ് എല്ലാ തന്ത്രവും ഇരിക്കുന്നതെന്നാണ്. അപ്പൊളിഞ്ഞു അതൊന്നും പരിഹാരമേ അല്ല. സാമൂഹ്യമായ വിഷയങ്ങളിൽ തന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ തന്ത്രമൊക്കെ പറയുന്നത്. അത് നിലനിൽക്കത്തില്ല. അപ്പൊ പിന്നെ ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ജാതി പറയണോ പറയണ്ടേ? പറഞ്ഞാനുള്ള ദോഷവും പറഞ്ഞു, പറയാതിരുന്നാനുള്ള ദോഷവും പറഞ്ഞു. അപ്പൊ പിന്നെ എന്ത് വേണം? എന്താണെന്ന് പറയുക, എന്നോട് ചോദിക്കണ്ട, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ളതാണ്? അതായത് അപ്പൊ എന്താണ്, ദോഷം വരത്തക്ക രീതി പറയാതിരിക്കുക, ജനങ്ങൾക്ക് ഗുണം വരത്തക്ക രീതി പറയുക, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ദോഷം വരത്തക്ക രീതി പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ ജാതി അഭിമാനം വളർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ തമ്മിലടുപ്പിക്കത്തക്ക രീതി ജാതിയെ പ്രയോഗിക്കാതിരിക്കുക. അത് പറഞ്ഞിട്ട് ജനങ്ങളെ പരസ്പര ഈർഷ്യയും വിദ്വേഷവും വഴക്കും കലഹങ്ങളും ഉണ്ടാക്കത്തക്ക രീതിയിൽ ജാതിയെ പ്രയോഗിക്കാതിരിക്കുക. കലഹം ഉണ്ടാക്കത്തക്ക രീതിയിൽ ജാതിയുടെ പ്രയോഗം ഇനി ഞാൻ പറയാം, നിങ്ങളോട് ചോദിച്ചു പറഞ്ഞില്ലല്ലോ, ഇനി ഞാൻ പറയാം. സമൂഹത്തിൽ കലഹം ഉണ്ടാക്കത്തക്ക രീതിയിൽ ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന രീതിയിൽ ജാതി ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെ ജാതി പറയാതിരിക്കുക. ജനങ്ങൾ ഇതുകൊണ്ട് വിദ്വേഷം ഉണ്ടാക്കരുത്. പിന്നെ പറയേണ്ടി വരുന്നപ്പോൾ എപ്പോ ജാതിയുടെ പേരിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അത് പറയുക എന്നുവെച്ചാൽ ജാതീയമായ വിവേചനം നേരിട്ടവർക്ക് ഉള്ള പരിരക്ഷ എന്നുള്ള നിലയ്ക്ക് ഭരണഘടന കൊടുക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അതിനെ ഉപയോഗിക്കുക. അപ്പോൾ അതാരോടുള്ള വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതെന്താ അത്? ഇതോ അതൊക്കെ എന്തോ നമുക്ക് ഓരോ സ്ഥലത്തുണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതിനെ അത് പ്രശ്നമാകുന്ന അതിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോഴാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും, പൊതു സമൂഹത്തിന്റെ കാഴ്ചപ്പാടെന്തെന്നുള്ളതാണ്. പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ്, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ മധു വധക്കേസിൽ പ്രോസിക്യൂഷൻ കോടതി പറഞ്ഞത് അയാളുടെ പേരിൽ 10-20 ക്രിമിനൽ കേസുണ്ടെന്നാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് വിചാരിച്ച അയാളെ കൊന്നത് ശരിയെന്നല്ല പറയുന്നത്, കൊന്നത് തെറ്റാണ്, അങ്ങനെ ആർക്കും കൊല്ലാൻ അവകാശമൊന്നുമില്ല. പക്ഷെ അതിന് പല വശങ്ങളുള്ള കാര്യമാണ്. എന്താണ് കേസ്, എന്തുകൊണ്ട് അയാൾ കുറ്റവാളിയായി, അതൊക്കെ വേറെ വിഷയങ്ങളാണ്, അതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനെ രാഷ്ട്രീയവത്കരിക്കുക എന്നുള്ളതാണ്, അതല്ലല്ലോ. ഇത് ഈ ജാതീയമായ വിഷയം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ബാധിക്കുന്ന കാര്യമല്ല, സമൂഹങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അതിനെ രണ്ടിനെ രണ്ടായി തന്നെ കാണണം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ അതിനെടുത്ത് രാഷ്ട്രീയവത്കരിച്ച് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതല്ല ഇത്. ഇത് ഓരോ സമൂഹങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ സാമൂഹികമായ പിന്നോക്കാവസ്ഥയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് നിയമപരമായും സാങ്കേതികമായിട്ട് മാത്രമാണ് ജാതി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി ഉപയോഗിക്കാം. അപ്പം അവരുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ജാതിയുമായി സംഘടിക്കാം, ജാതീയ സംഘടന ഉണ്ടാക്കാം. അതൊന്നും ചെയ്യുന്നതിന് തെറ്റില്ല, അത് നൽകപ്പെട്ട അവകാശമാണ്. ആര് കൊടുത്ത അവകാശം? ഭരണഘടന. അത് നഷ്ടപ്പെടുന്നതുകൊണ്ട് അതിനുവേണ്ടി ജാതീയമായി സംഘടിക്കുകയും അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന കൊടുത്തതാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കാം. അതൊരു വ്യക്തിയുടെ ആവശ്യമല്ല, ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ്. അവിടെ കേവലം ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പരിരക്ഷ ഭരണഘടന കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി പറയുന്നതിന് തെറ്റൊന്നുമില്ല. അത് മറ്റാർക്കും എതിരായിട്ടല്ല, അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ജാതി മറ്റൊരു ജാതിക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. വരാൻ പാടില്ല. ഇവര് സംഘടിച്ചിട്ട് പരസ്പരം എന്താണ് കലഹങ്ങളിലേക്ക് പോകാൻ പാടില്ല. ആ രീതിയിൽ അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ പാടില്ല. മേൽക്കോയ്മയ്ക്ക് വേണ്ടി ആര് ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ജാതി എന്ന് പറയുന്ന ജാതിയുമായ ജാതി എപ്പോഴും പ്രശ്നമായി തീരുന്ന ആരെങ്കിലും മേൽക്കോയ്മയ്ക്ക് ശ്രമിക്കുമ്പോഴാണ്, ഞങ്ങളായിരിക്കണം എല്ലാവർക്കും മേലെ എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് പ്രശ്നമാവും. ആ മേൽക്കോയ്മയ്ക്ക് വേണ്ടി ആര് ശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും. അപ്പോൾ ഈ ആവശ്യകതകൾക്കെല്ലാം ഒരു പരിഹാരം കാണുന്നത് വരെ എന്താണ് ജാതി എന്ന് പറയുന്നത് നിയമപരമായും സാങ്കേതികമായും അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. മറിച്ച് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ സ്വാമിമാര് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്? സ്വാമിമാര് ഏത് പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അവര് സ്വാമിമാരെന്ന് പറയുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും അവരുടെ അഭിപ്രായം പറയുകയും ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ അല്ലേ, സാമൂഹിക വിഷയങ്ങൾ പ്രതികരിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ അഭിപ്രായം പറയണം. അതെ, അങ്ങനെയുള്ളടത്ത് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നു. അത് പറയേണ്ടടത്ത് പറയണം. അങ്ങനെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ്, പ്രതികരിക്കുന്നവരാണ്, അഭിപ്രായം പറയുന്നവരാണ് എന്ന് വെച്ചാൽ അവർ പറയും ഇത്തരം കാര്യങ്ങളിൽ, ഈ വിഷയങ്ങളെ പഠിച്ചിട്ട് പറയും. അപ്പോൾ അവരെ പിന്നോട്ട് വലിക്കുന്ന കാര്യം എന്താണ്? ഒരു ജാതി പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു, പിന്നെ ഞങ്ങളെങ്ങനെ പറയുമെന്നുള്ളതാണ്. എന്നാ പിന്നെ അവർ പറയാതിരിക്കണം എന്ന് വെച്ചാൽ, പിന്നെ രഹസ്യമായി പറയരുത്, നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ മാത്രം ജാതി സ്നേഹം പ്രകടിപ്പിക്കരുത്. അങ്ങനെ പറയുന്നവരെന്ത് ചെയ്യണം? പരസ്യമായും പറയരുത്, രഹസ്യമായും പറയരുത്. അപ്പൊ പിന്നെ പരസ്യമായി തന്നെ പറയണം ഇന്നതാണ്, എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ബോധം വേണം. ഞങ്ങൾ ഇന്ന കാരണം കൊണ്ട് പറയുന്നു. അപ്പൊ ഗുരു പറഞ്ഞ എന്താണ്, ഇന്നത്തെ ചുറ്റുപാടുകൾ എന്താണ്, അതിനുണ്ട് മനസ്സിലാക്കി ഇന്ന കാരണം കൊണ്ട് പറയുന്നു എന്ന് പറയുന്നു. അതാണ് സഹോദരനയ്യപ്പൻ പറഞ്ഞു. അതുകൊണ്ടാണ് സഹോദരനയ്യപ്പനെ ബഹുമാനിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയേണ്ട സ്ഥാനത്ത് പറഞ്ഞു, പറയേണ്ട രീതിയിൽ പറഞ്ഞു, അതിനുവേണ്ടി പ്രവർത്തിച്ചു ആണെന്ന് പറയുന്നു. അപ്പൊ ആ നിലത്തിലുള്ള എന്താണ് നിലവാരമുള്ള സ്വാമിമാരുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പറയാനും ചോദ്യങ്ങളെ നേരിടാനും ഒക്കെ കഴിവുള്ള സ്വാമിമാരുണ്ടാവണം. സാമൂഹിക വിഷയങ്ങൾ പ്രതികരിക്കാനൊക്കെ ഉള്ള ശേഷിയുള്ള സ്വാമിമാർ വേണം. അപ്പോൾ അവർക്ക് പറയാം. ഇപ്പൊ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടിയും പറയും. പിന്നെ ഏറ്റവും രസകരമായ കാര്യം, സന്യാസിമാരുടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും ഒരു ത്വസ ഒരു തുറന്ന ഒരു ചർച്ച വരികയോ ഒരു അഭിപ്രായ രൂപീകരണമോ വരികയോ ഒന്നും ചെയ്യാറില്ല. വേറൊരു പ്രശ്നം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതൊന്നും സന്യാസിമാർക്കൊരു വിഷയമേ അല്ല. അവരുടെ വിഷയം എന്താണെന്നുള്ള ഞാൻ ഇനി വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല, അത് ഞാൻ നിർത്തി പറയുന്നു. ആ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുക, പറയുക, അങ്ങനെയൊക്കെ വന്നാല് ഇന്നത്തെ കാലത്ത് ഈ പ്രസാരങ്ങൾക്കൊക്കെ എല്ലാം ഒരു പ്രസക്തി ഉണ്ടാവും. സമൂഹത്തിലൊരു പ്രസക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് അഭിപ്രായം ഉണ്ടായിരിക്കണം, പറയണം. അത് കൂട്ടായ ചർച്ചയിലൂടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ച് പറയണം. ഇവിടെ തമ്മിൽ കണ്ട ഇതൊക്കെ സംസാരിക്കണം. ഇത്തരം വിഷയം ആർക്ക് സമയവും സൗകര്യമൊന്നും ഇല്ലാതൊന്നും താല്പര്യം ഇല്ലാതെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രസ്ഥാനങ്ങൾക്കൊന്നും സമൂഹത്തിലൊരു പ്രസക്തി ഇല്ലാതും. അങ്ങനെ പോകുമ്പോൾ പിന്നെ സന്യാസിമാരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാകാൻ വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ വാരി തൂങ്ങി നിൽക്കാൻ ശ്രമിക്കും. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വാരി പോയി തൂങ്ങി രാഷ്ട്രീയ അടിമകളുടെ റോൾ എടുക്കുന്നത്. സന്യാസിമാർ രാഷ്ട്രീയ അടിമകളാകേണ്ട യാതൊരു ആവശ്യമില്ല. രാഷ്ട്രീയക്കാർക്ക് അവരുടെ അടിമകളെ സൃഷ്ടിക്കും, അണികളെ സൃഷ്ടിക്കും. ആ റോൾ സന്യാസിമാരെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർക്ക് സ്വന്തമായ അഭിപ്രായം വേണം. രാഷ്ട്രീയ അടിമത്വം സ്വീകരിക്കേണ്ട കാര്യം. എല്ലാവരും പറയും, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു ശക്തമായ അഭിപ്രായം പറയും. നിങ്ങളെന്ത് കാണാൻ, നിങ്ങൾ ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുമ്പോൾ എന്ത് കാണാനാ? നിലമണങ്ങൾ പറഞ്ഞ് കേൾക്കാത്ത ഇങ്ങോട്ട് കുറ്റം, അവർ പറയാത്ത കുറ്റമല്ല. മറ്റു മടക്കാരൊക്കെ പറയുന്നുണ്ട് അവരവരുടേതായ അഭിപ്രായം. നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നു. ഇവിടെ ഈ രാഷ്ട്രീയ അടിമകളായതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റില്ല. അവർക്കെല്ലാം ഓരോ നേതാക്കന്മാരുടെ പിറകിലായാണ്, അവരുടെ വാലിൽ അവരുടെ പാദസേവകരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റില്ല. ഗുരുവിന്റെ കാഴ്ചപ്പാട് ഇന്നുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതാ പ്രശ്നം. ഒന്നാമത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ശരിയായൊരു ബോധവൽക്കരണം ഇല്ല അവിടെ. ഇതാരാ പറയുന്നു? പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ സ്തുതി പാഠകരാകുക, ഓരോരുത്തരെ സ്തുതിക്കുക. പഴയകാലത്ത് പുരോഹിതന്മാർ രാജാക്കന്മാരെ സ്തുതിച്ച പോലെ സന്യാസിമാര് രാഷ്ട്രീയ നേതാക്കന്മാരെ എഴുതിക്കൊണ്ട് അവർക്ക് സ്തുതി പാടുകയാണ്. അതാ ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും അപകർഷണങ്ങൾ അവരിൽ നിന്ന് നേടിയെടുക്കുക. അങ്ങനെയാണ് ആ ഒരു ചിന്താഗതിക്ക് അതിന് മേളിലോട്ട് ഉയരാൻ ശേഷിയുള്ളവരില്ല. അവിടെയാ പ്രശ്നം. ഇതിനെക്കുറിച്ചൊക്കെ ബോധം ഉണ്ടായിരിക്കണം, അത് അത്യാവശ്യമാണ്. പിന്നെ എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്നത് ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്നത്തെ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വിഷയങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. കാരണം ഉണ്ടായാൽ പോരാ, അതിനെ എപ്പോഴും പരിശോധിക്കുകയും പുതുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. പിന്നെന്താണ് പറയുന്നത്? വേറെ എന്തായിരുന്നു? അത് പ്രധാനമായിട്ടും വ്യവസ്ഥകൾ പരിഹരിക്കുന്നതിന് അതൊക്കെ ഗുരു നിർദ്ദേശിച്ച കാര്യങ്ങളല്ലേ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഗുരു പറഞ്ഞില്ലേ. വ്യവസായം, അപ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധി നേടുക, വിദ്യാഭ്യാസപരമായ അഭിവൃദ്ധി നേടുക, അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? അതിന് അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകുന്നു. അതെല്ലാം ഗുരു തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഗുരുവിന്റെ കാലഘട്ടത്തിൽ വളരെ സജീവമായി ഇല്ലാതിരുന്ന ഒരു പ്രശ്നമാണ് ഈ റിസർവേഷൻ എന്ന് പറയുന്നത്. പിൽക്കാലത്താണ് അത് സജീവമായത്. അതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്, പിന്നോക്ക സമുദായങ്ങൾ എന്നുള്ള ഗുരു തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിലൊഴികെ ബാക്കിയെല്ലാം. അപ്പൊ ഇന്നത്തെ സമൂഹങ്ങളിൽ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായൊക്കെ എല്ലാ പഴയകാലത്ത് പിന്നോക്ക വിഭാഗങ്ങളെല്ലാം ഇന്ന് ഒരുപാട് മുന്നേറുന്നുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങളും വരുന്നുണ്ട്. എന്നൊരു ആദിവാസി സ്ത്രീ ഇന്ത്യയുടെ പ്രസിഡന്റായെന്ന് വെച്ചാൽ അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. അപ്പൊ അതൊക്കെ മുന്നേറ്റമാണ്, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എന്താണ് യൂണിഫോം സിവിൽ കോഡ്. അത് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? പിന്നെ പിന്നെ അതൊക്കെ വിവാഹത്തിൽ വന്നു കഴിഞ്ഞു. പേഴ്സണൽ ലാ, ഫാമിലി ലാ എന്നൊക്കെ പറയും. മാരേജ്, ഡിവോഷൻ, ഇൻഹെറിറ്റൻസ്, വിവാഹം, വിവാഹമോചനം, പാരമ്പര്യ സ്വത്തവകാശം, അഡോപ്ഷൻ, ദത്തെടുക്കൽ, മെയിൻ്റനൻസ്, അനന്തമ്മനടുത്ത് പറയുന്നത് ഒരു വാക്കുണ്ടല്ലോ. വിവാഹമോചനം നടക്കുമ്പോൾ സ്ത്രീക്ക് കൊടുക്കുന്നതിന് മെയിൻ്റനൻസ് എന്ന് പറയാൻ എന്താ പറയുന്നത്? സ്ത്രീക്ക് പുരുഷൻ കൊടുക്കുന്നതിന് മലയാളത്തിലൊരു വാക്കുണ്ട്, ജീവനാംശം. സ്ത്രീധനം വിവാഹമോചനം നടത്തിയ സ്ത്രീധനം കൊടുക്കും, ജീവനാംശം. ഇത്രയും വിഷയങ്ങൾ ഇതിനാണ് ഫാമിലി കോഡെന്ന് പറയുന്നത്. ഇതിന് ഏകീകരണം ഏതോ വേണമെന്നാണ് എന്തു പറയുന്നത്? ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഇതാണ് യൂണിഫോം സിവിൽ കോഡ് UCC എന്ന് പറയുന്നത്. ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ പിന്നെ ഫാമിലി ലാവ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു കുടുംബത്തിനകത്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിന് യൂണിഫോമിറ്റി വേണമെന്ന് പറയാൻ എന്താ കാരണം? ഇതിന്റെ അകത്ത് ലിംഗവിവേചനം ഉണ്ടെന്നുള്ളതാണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ഏകീകരണം വേണമെന്ന് പറയുന്നത്. ഇതിനാണ് യൂണിഫോം സിവിൽ കോഡ് വേണം വേണമെന്ന് പറയുന്നു. അപ്പൊ അതാ ലിംഗവിവേചനം വരുന്ന എന്താണ്? അത് ഇപ്പോ പേഴ്സണല്ല, ഹിന്ദു പേഴ്സണല്ല, മുസ്ലിം പേഴ്സണല്ല, ഇങ്ങനെയൊക്കെ ഓരോ മതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ വിവേചനം നിൽക്കുന്നത്, സ്ത്രീ വിവേചനം വരുന്നു. അപ്പൊ ഇതൊന്നാക്കി കഴിഞ്ഞാൽ സ്ത്രീ വിവേചനത്തെ ഒഴിവാക്കാം എന്നുള്ളതാണ്. പക്ഷെ ഇത് വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയാണ്. പക്ഷെ ഒരിക്കലും ഇത് നടപ്പിലാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. മുസ്ലിം മാത്രമല്ല, ഹിന്ദുക്കളുടെ ഇടയിലും ഉണ്ട്. ഇതിൽ മുസ്ലിങ്ങൾ മാത്രമുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിലും ഓരോ പ്രദേശത്തെയും ഈ നിയമങ്ങളുടെ വ്യത്യാസമുണ്ട്, ഓരോ ജാതികളുടെ നിയമങ്ങളുടെ വ്യത്യാസമുണ്ട്. പിന്നെ ട്രൈബൽസ് അവരുടെ ഇടയിലെ നിയമങ്ങൾ വേറെയാണ്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ, മേഘാലയ, നാഗാലാൻഡ് അവിടെയൊക്കെയുള്ള നിയമങ്ങൾ വേറെയാണ്. ഇതെല്ലാം കൂടെ ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള ഒരു ജോലിയാണ്. ഇപ്പൊ പല സ്റ്റേറ്റുകളും അതിനുവേണ്ടി ചാടിപ്പുറപ്പെട്ട്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഹരിയാന, പക്ഷെ ഒന്നും ഒരിടത്ത് എത്തിയില്ല. ഇത് തൊട്ട് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത് വളരെ കുഴപ്പം പിടിച്ച ഒരു കേസാണ്. ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അവരുടെ ഈ പേഴ്സണല് ലാ എന്ന് പറയുന്നു, ഫാമിലി ലാ എന്ന് പറയുന്നത് അത് അള്ളാഹ് ന്റെ നിയമങ്ങളാണ്, അവരുടെ വിശ്വാസം അങ്ങനെയാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളാണ്, മാറ്റാൻ പാടില്ല എന്നാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളിൽ ഈ മേൽക്കോയ്മ ഉള്ളവർ വിചാരിക്കുന്നു ഈ നിയമങ്ങളൊക്കെ മിതാക്ഷരി പോലെയുള്ള സ്മൃതി ഗ്രന്ഥങ്ങൾക്കനുസരിച്ച് നിലനിൽക്കണമെന്നുള്ളതാണ്. അല്ല, ഹിന്ദുക്കളുടെ ഇടയിൽ ഇതൊന്നും ശരിയല്ല. അവിടെ 1950-55 ഹിന്ദു കോഡ് ബില്ല് നെഹ്റു പാസ്സാക്കിയിട്ടുണ്ട്. കുറേയൊക്കെ എന്ന് വെച്ചാൽ ഹിന്ദു മാരേജ് ആക്ട്, ഡിവോഴ്സ് ആക്ട്, മെയിൻ്റനൻസ് ആക്ട്, ഇങ്ങനെയൊക്കെ കുറേ ആക്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പൂർണ്ണമൊന്നുമല്ല, അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ എല്ലാവർക്കും ബാധകമായ രീതിയിൽ ഒരുപോലെ പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും അതിനകത്ത് എതിർപ്പുണ്ട്, ഹിന്ദുക്കളിൽ നിന്നും ആ എതിർപ്പ് വരും. അപ്പോ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് BJP-യും RSS-ഉം തമ്മിൽ അതിന് അഭിപ്രായ വ്യത്യാസമുണ്ടായി. BJP നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ RSS പറഞ്ഞത് വളരെ സൂക്ഷിച്ചു വേണം ഇതിന് മുമ്പോട്ട് പോകാനെന്ന്, കാരണം ഹിന്ദുക്കളുടെ ഇടയിലും പ്രശ്നം വരും. അല്ല, മുസ്ലിങ്ങളെ മാത്രം ഇതിൽ പറയുന്നതിന് കാര്യമുണ്ട്. പിന്നെ പാർസികളും യഹൂദർ ഇവരുടെയൊക്കെ നിയമങ്ങൾ വേറെ വേറെയാണ്. ഇതൊക്കെ ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ ലിംഗവിവേചനം കുറയ്ക്കുക എന്നുള്ള ഒരാശയത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ സർക്കാർ പിന്നെ ഒരു കാര്യം ചെയ്തതെന്താണ്, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാതെ തന്നെ ഓരോ നിയമങ്ങളായിട്ട് കൊണ്ടുവരിക. അതാണ് ഇപ്പോൾ അവരുടെ ഒരു നയം. ആദ്യം മുത്തലാക്ക് നിർത്തലാക്കി, പിന്നെ വിവാഹപ്രായം ഉയർത്തണമെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ കൊണ്ടുവരും. അപ്പോൾ യൂണിഫോം സിവിൽ കോഡൊന്നും പറയുന്നില്ല, പറയാതെ ഓരോന്നോരോന്നായിട്ട് നടപ്പാക്കുന്ന ഒരു പുതിയ നയമാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്നത്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയെടുത്ത് നടപ്പിലാക്കുക, ചർച്ചകളിലൂടെ നടപ്പിലാക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. പിന്നെ എന്താണ്, എന്തെങ്കിലും കോടതി വിധിയിലൂടെയാണ് ഇപ്പോൾ എല്ലാം നടപ്പിലാക്കുന്നത്, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാലും കോടതി പോയേ തീരുമാനമാവും. പാർലമെന്റ് ചർച്ച ചെയ്ത് പാസ്സാക്കി എന്നിരിക്കട്ടെ, പിന്നെ ഉടനെ എവിടെ പോവും? കോടതി പോയി. ഇപ്പം നിയമം, നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണ സഭ ആണ് നിയമം ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഇപ്പം നിയമം ഉണ്ടാക്കുന്ന ആരാണ്? കോടതികളാണ്. അപ്പൊ ഇനി കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായി കഴിഞ്ഞാലേ പറ്റും. പക്ഷെ കോടതിയാണ് ഇതാവശ്യപ്പെടുന്നത്, പാർലമെന്റിൽ നിയമം പാസ്സാക്കണം. ഇത് കോടതിയുടെ ആവശ്യമാണ്. UCC നിയമം പാർലമെന്റിൽ പാസ്സാക്കണം. അതായത് നമ്മുടെ ഭരണഘടനയിൽ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് നിർദ്ദേശക തത്വങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഈ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് അപ്പോൾ നടപ്പിലാക്കാൻ പറ്റാത്ത കുറെ നിയമങ്ങൾ ഭാവിയിലേക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചു. അതാണ് Article 44 നിർദ്ദേശക തത്വം. കാരണം ആ സമയത്ത് അത് പിന്നെ നടപ്പിലാക്കുന്നതിന് പ്രയാസമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നിർബന്ധിതമായി കൊടുക്കുക. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് അത് പ്രായോഗികമായിരുന്നില്ല. കാരണം അതിന് സമ്പത്ത് ആവശ്യമാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുള്ള എല്ലാ ജനങ്ങൾക്കും സാർവത്രികമായ നിർബന്ധിതമായ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെങ്കിൽ അതിനുവേണ്ട പണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് മാറ്റിവെച്ച് ഇന്ത്യ പുരോഗമിപ്പിക്കുമ്പോൾ അത് നിർബന്ധമായി നടപ്പിലാക്കുക എന്ന്, അതിനാണ് നിർദ്ദേശക തത്വങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അത് നിയമമല്ല. എന്നുവെച്ചാൽ കോടതിയിൽ പോയിട്ട് അതിനുവേണ്ടി ആർക്കും ആർഗ്യുമെന്റ് നടത്താൻ പറ്റത്തില്ല. നിർബന്ധിത വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞു, അത് കാരണം നിയമമല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം വേണം എന്ന് ആർക്കും പോയി ഒരു പൗരനും പോയി അവകാശപ്പെടാൻ പറ്റത്തില്ല. എന്നാൽ ഭരണഘടനയിൽ അതൊരു നിർദ്ദേശക തത്വമായി വെച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ്. ഭാവിയിൽ അത് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ അത് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് 1985 ഒരു കേസുണ്ടായി, ഷാബാനു കേസ്. വളരെ പ്രസിദ്ധമാണ്. ഒരു മുസ്ലിം സ്ത്രീ ജീവനാംശത്തിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി അത് അനുവദിച്ചു. കൊടുക്കാതിരുന്ന അത് ക്രിമിനൽ കുറ്റമാണെന്നും പറഞ്ഞു. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു യൂണിഫോം സിവിൽ കോഡ് കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഡിവോഴ്സിനെ സംബന്ധിച്ച് ഹിന്ദു മുസ്ലിം സ്ത്രീകൾക്കെല്ലാം ഒരുപോലെ ആകണം നിയമം എന്ന് പറഞ്ഞു. അത് ഉടനെ തന്നെ ഇതൊരു ഭയങ്കര സെൻസേഷണലാക്കി അന്നത്തെ മാധ്യമങ്ങൾ 85. അപ്പോൾ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? ഈ വിധിയെ നടപ്പിലാകാതിരിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ പുതിയ നിയമം കൊണ്ടുവന്ന് പാസ്സാക്കി. അങ്ങനെ ഡിവോഴ്സ് ചെയ്തിട്ട് ജീവനാംശം കൊടുക്കാതിരിക്കുന്നത് സുപ്രീം കോടതി വിധി അനുസരിച്ച് അത് ക്രിമിനൽ കുറ്റമാണ്. അത് ക്രിമിനൽ കുറ്റം അല്ലാതെയാക്കി. പിന്നെ ഒരു പുരുഷന് ജീവനാംശം 90 ദിവസം കൊടുത്താൽ മതി എന്നാക്കി. എന്നുവെച്ചാൽ ചുരുക്കത്തിൽ അവർ സുപ്രീം കോടതി പോയി, ഈ സ്ത്രീ കേസ് ജയിച്ചു വന്നെങ്കിലും അതുകൊണ്ട് അവർക്കൊരു പ്രയോജനമില്ലാതെ. എന്താ കാരണം? 85 ഈ കോടതി വിധി വന്നു, 86 വന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് പലയിടത്തും തോറ്റ്. എന്തുകൊണ്ട്? മുസ്ലിങ്ങൾ അതിനെ ശക്തമായി എതിർത്ത്. അവർ പറഞ്ഞു, അവിടെ ശരീരത്തില്ല, അനുസരിച്ച് ഞങ്ങൾ ചെയ്യത്തുള്ളൂ, ജീവനാംശം കൊടുക്കുന്നതൊക്കെ അങ്ങനെയായിരിക്കും, അല്ലാതെ ഇത് ഞങ്ങൾക്ക് സമ്മതമല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് മതസ്വാതന്ത്ര്യത്തെ കൈകടത്തുന്നതായി. അപ്പോൾ ഇത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് തുല്യ അവകാശം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നു, മറ്റടുത്ത് പറയുന്നത് ഓരോ മതങ്ങൾക്കും അവരവരുടെ മതസ്വാതന്ത്ര്യം നിലനിർത്താം. അപ്പോൾ പിന്നെ തുല്യാവകാശം എങ്ങനെ വരും? ഈ ഭരണഘടനയിൽ രണ്ടിടത്ത് രണ്ടെഴുതി വെച്ചിരിക്കുന്ന Article 25 മുതൽ 29 വരെ പറയുന്നത് ഓരോ മതങ്ങൾക്കും അവരവരുടേതായ മതസ്വാതന്ത്ര്യം നിലനിർത്താമെന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ പേഴ്സണൽ ലാ നിലനിർത്താമെന്നാണ്. 44 പറയുന്ന എന്താണ്? കോമൺ ലാ വേണമെന്ന്. അപ്പോൾ ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. അപ്പം മുസ്ലിങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എന്ന് മുസ്ലിങ്ങളുടെ അഭിപ്രായം. മറുവശത്ത് പറയുന്നത് യൂണിഫോം ആക്കണമെന്നും പറയുന്നു, ഏകീകൃതമാക്കണമെന്നും പറയുന്നു. അപ്പോൾ രാജീവ് ഗാന്ധി പുതിയ ബില്ല് കൊണ്ടുവന്നിട്ട് അവരെ സന്തോഷിപ്പിച്ചു. അതാണ് പിന്നീട് മോഡി സർക്കാർ മുത്തലാഖ് നിർത്തലാക്കിക്കൊണ്ട് വേറെ ബില്ല് കൊണ്ടുവരുന്നത്. അത് വന്നപ്പോഴും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായിരുന്നില്ല. യാഥാസ്ഥിക മുസ്ലിങ്ങൾ, സ്ത്രീകൾ അതിനെ അനുകൂലിച്ചു. മുസ്ലിം സ്ത്രീകൾ മറ്റ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് തലാഖ് എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വിവാഹമോചനം നടത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരുപാട് നിയമങ്ങളുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. എന്തായാലും ആ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഒഴിവാക്കാം. അപ്പോൾ അത് പാടില്ല എന്നാണ് നിയമം കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, കൊണ്ടുവന്നവർ പറയുന്നത് അവിടെ ലിംഗവിവേചനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളത് നിരോധിച്ചത് എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങളുടെ പേഴ്സണൽ ലായാണ്, അള്ളാഹു വെച്ചിരിക്കുന്ന നിയമമാണ്. അപ്പോൾ അത് ഞങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ പൊതുനിയമം വേണമെന്ന് പറയുമ്പോഴും മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ മതസ്വാതന്ത്ര്യത്തിനെതിരായിട്ടൊരു നിയമം കൊണ്ടുവന്നാൽ അത് ഉടനെ അവർ എല്ലായിടത്തും ഇന്ത്യയിലും പുറത്തും അന്താരാഷ്ട്ര തലത്തിലെല്ലാം അവർ ബഹളം വയ്ക്കും, ഇന്ത്യയിലതാ മതസ്വാതന്ത്ര്യം അപകടത്തിലാണ്. അത് ഇന്ത്യക്കകത്ത് മാത്രം നിൽക്കുന്ന പ്രശ്നമല്ല, ലോകം മുഴുവൻ അത് പ്രതിധ്വനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വളരെ സങ്കടകരമായ വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ഒരു സ്ഥലത്ത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ ലിംഗവിവേചനം ഒരു ഭാഗത്ത് നിൽക്കുന്നു, അത് പരിഹരിക്കാൻ പോയി കഴിഞ്ഞാൽ മതസ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എന്നാവും. ഇന്ത്യയിലൊരു ലാ കമ്മീഷനുണ്ട്, 2018 ഗവൺമെന്റിന്റെ ലാ കമ്മീഷനോട് ആവശ്യപ്പെട്ട് ഇതിനൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കണം, കോമൺ സിവിൽ UCC. അവസാനം ലാ കമ്മീഷൻ പറഞ്ഞത് അതിപ്പോ ഒന്നും ഇവിടെ എന്താണ് ആവശ്യമില്ല, അതിനൊന്നും ഇന്ത്യൻ സമൂഹം വളർന്നിട്ടില്ല, അതുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഇതാ പ്രശ്നം, മുസ്ലിങ്ങളുടെ മാത്രമല്ല ഈ നോർത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ നിയമങ്ങൾ വേറെയാണ്, ട്രൈബൽസിന്റെ നിയമങ്ങൾ വേറെയാണ്. അവിടെ കൊണ്ടുവന്ന് പൊതു നിയമം നടപ്പിലാക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെയും കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഹിന്ദു കോഡ് ബില്ല് തന്നെ ഇന്ത്യയിൽ പാസ്സാക്കിയപ്പോൾ 50, 55 പല ബില്ലുകൾ പാസ്സാക്കിയപ്പോൾ അതിലൊരു പ്രത്യേക ക്ലാസ് ഉണ്ടെന്ന് വെച്ചാൽ അത് ജമ്മു ആൻഡ് കാശ്മീരിന് ബാധകമല്ലെന്നാണ്. അങ്ങനെയാണ് അന്നത് പാസ്സാക്കിയത്. അപ്പൊ ഇവിടെ ഈ വിഷയങ്ങളെന്ന് പറയുന്നത് നമ്മൾ മതേതര ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ മതങ്ങൾക്ക് പ്രത്യേക നിയമം, പ്രാദേശികമായി പ്രത്യേക നിയമം. ഇന്ത്യയിൽ തന്നെ ഗോവ എന്ന് പറയുന്ന സംസ്ഥാനം, അവിടെ ഒരു യൂണിഫോം സിവിൽ കോഡുണ്ട്, ഇപ്പം തന്നെ ഉണ്ട്. അതങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ പോർച്ചുഗീസുകാരാണ് ഭരിച്ചിരുന്നത്, അവർ പോർച്ചുഗീസ് സിവിൽ കോഡ് കൊണ്ടുവന്നു. അതെന്ന് വെച്ചാൽ യൂറോപ്പിലൊക്കെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ഒരു സിവിൽ കോഡാണ്. അവിടെ ഏകദേശം എല്ലാവർക്കും ഒരുപോലെ ആണ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗോവയിലെ ഒരു മുസ്ലിം ഇവനെ സംബന്ധിച്ചിടത്തോളം ബഹുഭാര്യത്വം അവിടെ സാധ്യമാവില്ല. അനേക ഭാര്യമാരെ പോകാൻ കഴിക്കുക എന്ന് പറയുന്നത് അവിടെ നടക്കത്തില്ല. ഈ തലാക്ക് സിസ്റ്റം അവിടെ നടക്കത്തില്ല. ഹിന്ദുക്കളിലും അവിടെ നിയമം യൂണിഫോം എന്ന് പറയാൻ പറ്റില്ല, അതും പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ ഹിന്ദുക്കളുടെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾക്ക് ഒരു ഭാര്യ ഉള്ളപ്പോൾ രണ്ടാമതൊരു പോകാൻ കഴിക്കാൻ പറ്റില്ല, അവിടെയാണെങ്കിൽ അത് പറ്റും. ഒരു വിവാഹം കഴിച്ച് അതിന് കുട്ടികളുണ്ടായില്ലെങ്കിൽ രണ്ടാമത് വിവാഹം കഴിക്കുക, ആ വിവാഹം നിലനിർത്തിക്കൊണ്ടും മറ്റു സംസ്ഥാനങ്ങളിൽ അത് പറ്റത്തില്ല. അവിടെ റോമൻ കാത്തലിക്സിന് വിവാഹം പള്ളിയിൽ നടത്തിയാൽ മതിയായി, അതിന് നിയമസാധുതയുണ്ട്. ഇവിടെ അതുപോലെ നമ്മളിവിടെ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം, ഗോവ ഒഴികളിടത്തെല്ലാം ആരായാലും പോകാൻ രജിസ്റ്റർ ചെയ്താലേ അതിന് നിയമസാധുതയുള്ളൂ. ഇല്ലെങ്കിൽ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളൊരു പ്രശ്നങ്ങളാവും. അപ്പോ ഒരു തരത്തിൽ ഗോവയിൽ ഇപ്പോഴും യൂണിഫോം സിവിൽ കോഡ് ഉണ്ട് എന്നാൽ പൂർണ്ണമായും അല്ലെങ്കിലും ഉണ്ട്. 1961 ഗോവ ഇന്ത്യയോട് ചേരുന്നത്. ആ സമയത്ത് ഇത് മാറ്റാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടായി. പക്ഷെ അന്ന് അവിടുത്തെ മുസ്ലിം വിമൺ അസോസിയേഷൻ ഇവരെല്ലാം കൂടെ ശക്തമായി എതിർത്ത്, അതുകൊണ്ട് പഴയ പോർച്ചുഗീസ് നിയമം തന്നെ അവിടെ തുടരുകയാണ്. അപ്പോൾ ഭാഗികമായിട്ടെങ്കിലും ഒരു യൂണിഫോം സിവിൽ കോഡുള്ളത് അവിടെയാണ്. അതുപോലെയെങ്കിലും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീതി ഈ എന്താണ് ലാ കമ്മീഷൻ പറയുന്നത് പ്രയാസമെന്നാണ്. പിന്നെ എങ്ങനെ നടപ്പിലാവും? ഇപ്പൊ BJP ആദ്യം ഇത് എന്താണ് ഒരു ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ആശയം കൊണ്ടുവന്നത്. ഹിന്ദുക്കളെ എപ്പോഴും BJPയുടെ ലക്ഷ്യം എന്താണ്? ഹിന്ദുക്കളെ ഏകീകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുമ്പം എന്തു ചെയ്യും? മുസ്ലിങ്ങളെ ഞങ്ങൾ പൊതുക്കി എന്നൊരു പ്രതീതി ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കളെല്ലാം ഏകീകരിക്കും. അതാണ് BJP ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗ് വിചാരിക്കുന്നത് എന്താണ്? ഇത്തരമുള്ള വിഷയങ്ങളെല്ലാം എപ്പോഴും വളരെ ശക്തമായി ഉയർത്തി നിർത്തിയിട്ട് മുസ്ലിങ്ങളെല്ലാം ഞങ്ങളുടെ കീഴിൽ നിർത്തുക, അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇതിനെ എതിർക്കുന്നു. ആണ് പറയുന്നത്. ഇപ്പൊ ചാണകീയതന്ത്രമൊക്കെ എല്ലാവർക്കും അറിയാം. പഴയകാലത്താണ് ഈ ചാണകീയതന്ത്രമൊക്കെ ഭയങ്കര തന്ത്രമായിരുന്നു. അപ്പൊ BJP എന്താണ് ചെയ്യുന്നതെന്നുള്ളത് മുസ്ലിം ലീഗിനും അറിയാം, മുസ്ലിം ലീഗ് എന്താ ചെയ്യുന്നതെന്നുള്ളത് BJPക്കും അറിയാം. എല്ലാവരും ചെയ്യുന്നത് എന്താണ്? ഇതിനെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയും. ഇവരെല്ലാം ചെയ്യുന്ന ഇതാണ്, ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. എന്നുവെച്ചാൽ മുസ്ലിം എന്നുള്ള രീതിയിൽ അവരെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് എന്താണ് പൊളിറ്റിക്സിൽ ബാർഗെയിൻ ചെയ്യുക. ഹിന്ദു എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അധികാരത്തിൽ വരിക. ഇതൊക്കെയാണ് ഇവരെല്ലാം പയറ്റുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇതൊക്കെ അറിയാം. എന്താ പ്രത്യേകിച്ച് ഒരു 6 അടിയും ഒരു തന്ത്രവും വിജയിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവർ ഫൈറ്റ് ചെയ്ത് ആര് ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഇപ്പോ ആകെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത നിലവിലാണ്. BJP അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ് എന്താണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. പക്ഷെ എന്ത് കൊണ്ടുവരും, എങ്ങനെ കൊണ്ടുവരും, എങ്ങനെ നടപ്പിലാക്കും, അവസാനം എന്തെങ്കിലും അതിന്റെ പേരിൽ കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടാനേ പറ്റും. എന്തെങ്കിലും കുറെ നിയമം കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും അവസാനം നടക്കാൻ പോകുന്നത്. കൃത്യമായൊരു നിയമം കൊണ്ടുവന്ന് എല്ലാം തുല്യമാക്കുക എന്ന് പറയുന്നത് ഇവിടെ നടപ്പിലാകുന്ന കാര്യമില്ല. അത് അതിന് ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവും, മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നും എതിർപ്പുണ്ടാവും, പ്രാദേശികമായ എതിർപ്പുകളും ഉണ്ടാവും. എന്നാലും അങ്ങനെ ഒരു ആശയം പറയുന്ന ആൾക്കാർ പറയുന്നത് പൊതുവെ ഇപ്പൊ പ്രചരിച്ചിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ യൂണിഫോം സിവിൽ കോഡെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ശരീരത്തിലായ മാറ്റിയിട്ട് ഒരു പുതിയ നിയമം കൊണ്ടുവന്ന് എല്ലാവർക്കും തുല്യമാക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല. മുസ്ലിങ്ങളുടെ പേഴ്സണൽ ലാക്ക് വേണ്ടിയിട്ട് ഒരു ബോർഡുണ്ട് ഇവിടെ. അത് ഗവൺമെന്റിന്റെ എല്ലാം സ്വതന്ത്രമാണ്. അവരാണ് അപ്പോഴപ്പോഴും ഓരോ നിയമങ്ങൾ അവരാണ് ഉണ്ടാക്കുന്നത്. അത് മുസ്ലിം പണ്ഡിതന്മാർ കൂടിയിരുന്ന് ഉണ്ടാക്കുന്നതാണ്. ഈ പറയുന്ന ഇത്രയും വിഷയങ്ങളിൽ അതാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യയുടെ ഈ നിയമസംഹിതയിൽ വെറും 5% മാത്രമേ ഉള്ളൂ ഈ പറയുന്ന തർക്കം നടക്കുന്ന ഭാഗം. ബാക്കി 95% ഇവിടെ സിവിൽ ക്രിമിനൽ ലാസിന് ഒരു മതവ്യത്യാസമില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെ. എന്നുവെച്ചാൽ ഇപ്പൊ സിവിൽ ലാസ് ഭൂമി സംബന്ധമായ ഇടപാടുകൾ അതൊക്കെ സിവിൽ ലായിൽ വരുന്നതാണ്. വാങ്ങുക, എഗ്രിമെന്റ് ഉണ്ടാക്കുക, വിൽക്കുക, അതിൽ തർക്കം വരിക, റെന്റിന് കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇവിടെ ശരീഅത്തൊന്നുമല്ല, ഭരണഘടന അനുസരിച്ചാണ്. അവിടെ മുസ്ലിം വാങ്ങിയാലും ഹിന്ദു വാങ്ങിയാലും തർക്കം വന്നാലും കോടതിയിൽ പോയാലും എല്ലാം സിവിൽ കോടതിയിൽ തന്നെ പോകുന്നത്. എല്ലാ സാമ്പത്തിക ഇടപാടുകളും ബാങ്കിങ് കോപ്പറേറ്റ് ഇങ്ങനെയൊക്കെയുള്ള സർവ്വ സ്ഥലങ്ങളിലും എന്താണ്, ഇവിടെ സിവില്ലാന്ന് പറയുന്നതിൽ മത വ്യത്യാസമില്ല. ബാക്കി വരുന്ന എന്തെല്ലാം നിയമങ്ങളുണ്ടോ, സ്റ്റോക്ക്, മറ്റ് എക്കണോമിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള എല്ലാ നിയമങ്ങളിലും ഇവിടെ മത വ്യത്യാസമില്ല. അവിടെ നിന്ന് ഇവിടെ ശരീഅത്തിലായൊന്നുമില്ല. ക്രിമിനലും അങ്ങനെ തന്നെ. ഇപ്പൊ താലിബാനൊക്കെ നടപ്പിലാക്കുന്ന ശരീഅത്തിലായാണ് ക്രിമിനൽ. മോഷണം ചെയ്ത എന്ത് കുറ്റം കൊടുക്കണം, വ്യഭിചരിച്ച എന്താണ് കുറ്റം, കൊന്ന എന്താണ് കുറ്റം, അതൊക്കെ ശരീഅത്തിലായാണ് അവർ നടപ്പിലാക്കുന്നത്. ഇവിടെ അതല്ല. ഇവിടെ എന്താണ്, ക്രിമിനൽ കോഡാണ് ഇന്ത്യ. നമ്മുടെ ഭരണഘടനയുടെ ക്രിമിനൽ കോഡ് അനുസരിച്ചാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അവിടെയൊന്നും ശരീഅത്ത് ഇവിടെ ഇല്ല. ആകെ ഉള്ളതെന്ന് പറയുന്ന ഈ അഞ്ച് വിഷയങ്ങൾ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ വരും. അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വരും. പൊതുവെ അഞ്ച് കാര്യങ്ങളാണ്. അതിൽ ഒരു ലിംഗവിവേചനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ഈക്വലാക്കണമെന്നുള്ളതാണ്. അത് ഹിന്ദുക്കളുടെ ഇടയിലും ഉണ്ട് ലിംഗവിവേചനം. ഇപ്പോൾ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ സ്വത്തെല്ലാം പോകുന്നത് ഭർത്താവിനും ആണ്. എന്നുവെച്ചാൽ ഭാര്യയുടെ കുടുംബത്തിന് അതിൽ നിന്നൊന്നും കിട്ടത്തില്ല, ഭർത്താവിൻ്റെ കുടുംബത്തിന് കിട്ടും. ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരു വ്യവസ്ഥയാണ്. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരു വ്യവസ്ഥ എന്ന് വെച്ചാൽ സ്വത്തുക്കള്, അച്ഛനമ്മയും മരിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ സ്വത്തുക്കൾക്ക് അച്ഛന്റെ സഹോദരന്മാർക്ക് അവകാശമുണ്ട്. മക്കളുടെ സ്വത്തുക്കളിൽ ആൺകുട്ടിയുടെ പകുതി സ്വത്തിനെയും പെൺകുട്ടിക്ക് അവകാശമുണ്ട്. ഇതൊക്കെയാണ് ലിംഗവിവേചനം എന്ന് പറയും. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഈ ക്രിമിനൽ ലാസ് എന്ന് പറയുന്ന പണ്ട് ഇവിടെയും ശരീഅത്ത് തന്നെയായിരുന്നു. കാരണം ഒരു കൊലപാതകം നടത്തിയ ബ്രാഹ്മണനാണെങ്കിൽ 3 ദിവസം ഉപവസിച്ചാൽ മതി. അതേ കൊലപാതകം ശൂദ്രൻ നടത്തിയ അവന്റെ തലവെട്ട് ആനയെ കൊണ്ട് ചവിട്ടിച്ചു കൊണ്ട്. ഇതൊക്കെയായിരുന്നു പണ്ട് ഇവിടുത്തെ നിയമം. അവിടെ മുസ്ലിം ഹിന്ദു എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും സ്മൃതികൾക്കനുസരിച്ചുള്ള നിയമങ്ങളാണ് പണ്ട് നിലനിന്നിരുന്നത്. ഇതിൽ ഏതെങ്കിലും പുരോഗമനം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഹിന്ദു കോഡ് ബില്ല് വന്നു, അത് അംബേദ്കർ കൊണ്ടുവന്ന രീതിയിൽ അത് നടപ്പിലായില്ല. അംബേദ്കർ കൊണ്ടുവന്ന രീതിയിലായിരുന്നെങ്കിൽ ഇവിടെ ഏകദേശം ഈ ലിംഗവിവേചനം പൂർണ്ണമായും ഇല്ലാത്ത ഒരു നിയമം വന്നില്ല. പക്ഷെ അംബേദ്കർ എതിർത്തോണ്ട് അതാണ് അംബേദ്കർ രാജിവെച്ചു പോയത്. അപ്പോൾ ഹിന്ദു യാഥാസ്ഥ്യന്മാരതിനെ എതിർത്ത് അംബേദ്കർക്ക് അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാനുള്ള അവകാശമില്ല. അയാള് ദളിതനാണ്, ബ്രാഹ്മണനാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെയാണ് അന്ന് വാദം നടന്നു. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിലും ഇതിന് മെച്ചമൊന്നുമുള്ള കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ RSS എതിർക്കുന്നത്. നിയമം കൊണ്ടുവരുമ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ നിയമം കൊണ്ടുവരും? പഴയ സ്മൃതികളുടെ അടിസ്ഥാനത്തിൽ നിയമം കൊണ്ടുവരുമോ? അത് അനുസരിച്ച് കുറയെങ്കിലും നിലനിർത്തണം എന്ന് അവർ എന്തായാലും വായിച്ചു പിടിക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോ ലിംഗവിവേചനം ഒട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഒരുമിച്ച് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലും പ്രയാസമായി. കാരണം ഈ മതസ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തന്നെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ മതസ്വാതന്ത്ര്യത്തെ എങ്ങനെയും വ്യാഖ്യാനിക്കും. എന്താണ് മതസ്വാതന്ത്ര്യം? അതും പിന്നെ വ്യാഖ്യാനിക്കും. അപ്പോൾ അവരുടെ പ്രാക്ടീസസ് എല്ലാം പഴയതുപോലെ തന്നെ മതം പറഞ്ഞ രീതിയിൽ തന്നെ നിലനിർത്തുക എന്ന് വ്യാഖ്യാനിക്കാം. ഇതൊക്കെ വ്യാഖ്യാനത്തിലൂടെയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഭരണഘടന എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ പിന്നീട് വ്യാഖ്യാനത്തിലൂടെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ വേറെന്നുള്ളത് എന്താണ്, മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ അവർ തന്നെ അവരുടെ ഇടയിൽ പുതിയ തലമുറ വന്നിട്ട് അവർ ഈ ലിംഗവിവേചനത്തിനെതിരായി ശബ്ദിച്ച് അവരിൽ തന്നെ മാറ്റം വരുത്തണം. അതാണ് ഒരു സാധ്യത. അത് ഭാവിയിൽ സംഭവിക്കും. പക്ഷെ അത് സംഭവിക്കാൻ ശ്രമിക്കുമ്പോൾ യാഥാസ്ഥികന്മാർ അത് ഇപ്പടി മുറുക്കുകയാണ്. ഹിന്ദുക്കളുടെ ഇടയിലും അങ്ങനെയാണ്. ഇവിടെ എന്താണ് ഈ ലിംഗവിവേചനം മാറ്റിയിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ആ മാറ്റം വളരെ പെട്ടെന്ന് വരികയാണ്. അപ്പോൾ അവിടെ യാഥാസ്ഥികന്മാർ പിടിമുറുക്കും. നിയമം യാഥാസ്ഥികമായിരിക്കണമെന്ന് പറയും. അപ്പോൾ പുതിയ തലമുറ അതിനെ എതിർക്കും. അവര് നിയമം യാഥാസ്ഥികമാകരുത്, സ്വതന്ത്രമായിരിക്കണമെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായി കിടക്കുന്ന ഇതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ലിംഗവിവേചനം. അതാണ് ഒരു നിയമം കൊണ്ടുവരണമെന്ന് പറയുന്നവർ ആവശ്യപ്പെടുന്നു. പക്ഷേ പ്രായോഗികമായി അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കും. പിന്നെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതിനൊക്കെ വലിയ എല്ലാവരും ശ്രമിക്കുന്നത് എന്താണ്, ഇത്തരം വിഷയവും പിന്നെ വളരെ സജീവമായി നിർത്തി രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇ എം എസ് ഒരു കാലത്ത് ആവശ്യപ്പെട്ട യൂണിഫോം സിവിൽ കോഡാണ്. എം എസ് ആവശ്യപ്പെട്ടാണ്, എഴുതിയിട്ടുള്ളതാണ് പൊതു നിയമം പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പറയുന്നത്, അത് വേണ്ടെന്നാണ്, യൂണിഫോം സിവിൽ കോഡ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ജനുവരിയിൽ സുപ്രീം കോടതിയിൽ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് കൊടുത്തത് പിണറായി. അതിലെഴുതിയിരിക്കുന്നത് ഇവിടെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ശരിയത്തില്ല മതിയെന്നാണ് എന്നൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ചർച്ച ചെയ്തതാണ് എന്ന് വെച്ചാൽ ഒരു കാലത്ത് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞ അതേ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പറയുന്നത് എന്താണ്, ശരിയത്തില്ല മതി എന്നാണ്. എന്തുകൊണ്ട് ഈ മാറ്റം വരുന്നു, രാഷ്ട്രീയമായ മാറ്റം. കാരണം ഇവിടെ മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ കൂടെയാണ്. അപ്പം മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ്സിന് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറുവശത്ത് ഇവിടെ ബി ജെ പി കുറേശ്ശെ വളർന്നുകൊണ്ട് വരുന്നു, 15% ബി ജെ പി വളർന്നു വരുന്നു. അപ്പോൾ ഹിന്ദു വോട്ട് കുറച്ച് ബി ജെ പിയിലേക്ക് പോകുന്നു, മുമ്പ് അതില്ലായിരുന്നു, ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് പകരം വോട്ട് അവരെവിടുന്നാ കണ്ടെത്താൻ ശ്രമിക്കുന്നത്, മുസ്ലിങ്ങളെ ഇടയിൽ നിന്ന്. അപ്പോൾ മുസ്ലിങ്ങളെ ഇടയിൽ നിന്ന് ആ വോട്ട് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തു വരുന്നു, അവർ ശരീരത്തിലായ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ എന്ത് വരുന്നു, ബി ജെ പി ആണെങ്കിലോ ശരീരത്തിലാ പാടില്ല, യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നു. അപ്പം മുസ്ലിങ്ങൾ ആരുടെ കൂടെ, മാർക്സിസ്റ്റുകാരുടെ കൂടെ നയിക്കും. അപ്പോൾ അവരുടെ സഹായത്തോടുകൂടി ജയിക്കുക എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരുടെ കൂടെ നയിക്കുന്ന മുസ്ലിങ്ങളെ അടർത്തി മാറ്റി തങ്ങളുടെ കൂടെ ആക്കാൻ വേണ്ടി ശരീഅത്ത് നിയമങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഈ ശരീഅത്ത് നിയമത്തിലാണ് ലിംഗവിവേചനം ഉള്ളത്. മാതാപിതാക്കളുടെ സ്വത്ത് ആണുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ പകുതിയെ പെണ്ണുങ്ങൾക്ക് അവകാശമുള്ളൂ എന്ന് പറയുന്നതാണ് ഈ ശരീഅത്തില്ല. അത് മതിയെന്നാണ് ഇപ്പോൾ പിണറായി പറയുന്നത്. അപ്പോൾ ഇവിടെ സോഷ്യലിസം എവിടെ പോയി, കമ്മ്യൂണിസം എവിടെ പോയി? ഇതാണ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. മറ്റെന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്സുകളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ വോട്ട് പിടിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടി ഏതറ്റം വരെയും എന്ത് അടവ് നയങ്ങളും, അവർ ചോദിച്ച പറയും ഇതൊക്കെ ഞങ്ങളുടെ അടവ് നയങ്ങളാണെന്ന് പറയും, എന്തും കാണിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കാൻ പറ്റൂ? സന്യാസിമാർക്ക് ഇങ്ങനെയുള്ള അടവ് നയങ്ങൾ കാണിക്കുന്നു. പിന്നെ ഈ ബോധമില്ലാത്ത ആൾക്കാർ, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലാത്തവരൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വാരിത്തൂങ്ങികളായി നടക്കും. ബോധമില്ലാത്തവരാണ്. ഇത് ഈ ജനുവരിയിലാണ് ഇങ്ങനെ ഒരു അവിടെ വിട്ടു കൊടുത്തത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ലിംഗവിവേചനം ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഇങ്ങനെയുള്ള ഈ ബി ജെ പിക്ക് ഹിന്ദു ഏകീകരണം അധികാരം, മുസ്ലിങ്ങൾക്ക് മുസ്ലിം ഏകീകരണം, ആർക്ക് മുസ്ലിം ലീഗ്, ഇതിലാണ് ഈ കളികൾ മുഴുവൻ. അപ്പൊ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും, ഈ സെൻസേഷണലിസം എന്ന് പറയും. അത് ഈ ജേർണലിസത്തിലെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെൻസേഷണലിസം. അപ്പോൾ വൈകാരികമായ വിഷയങ്ങളെ ഉയർത്തി നിർത്തിയിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുക. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ മതം, ആ മതം ദൈവം തന്ന മതമാണ്, ദൈവം പറഞ്ഞ നിയമങ്ങളാണ്, ഇതാ അതിനെയൊക്കെ ഒരു കൂട്ടരും നശിപ്പിക്കാൻ പോകുന്നു. അതാണ് മുസ്ലിങ്ങളുടെ സെൻസേഷണലിസം. തീവ്രമല്ല ഇത്, വൈകാരികത, അതിവൈകാരികത ഉണർത്തി നിർത്തിയിട്ട് മുസ്ലിങ്ങളെ കൂടെ നിർത്തും. മറുഭാഗത്ത് ഹിന്ദു ഭാഗത്ത് നിന്നുകൊണ്ട് എന്താ ചെയ്യുന്നത്, നമ്മുടെ ആർഷ സംസ്കാരം ഇത് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടർ വന്നിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ഈ സംസ്കാരത്തിന് വേണ്ടി ജീവിക്കണം, മരിക്കണം. അപ്പൊ നമ്മളെല്ലാം ഒരുമിച്ച് ജീവിക്കണം. അപ്പോൾ നമ്മുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ തൽക്കാലം മാറ്റിവെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവര് നമ്മുടെ ശത്രുക്കളാണ്, ആ ശത്രുക്കളിൽ നിന്ന് നമ്മളെല്ലാം രക്ഷപ്പെടണം. ആ ഒരു സെൻസേഷനൽസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. ചുരുക്കം പറഞ്ഞ ഇമ്മരൊന്നും ശരിയല്ല. സാധാരണ ജനങ്ങളെ വെറും കഴുതകളാക്കുന്നു. ഇതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയമൊന്നുമില്ല. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഏക സിവിൽ കോഡും മറ്റ് സിവിൽ കോഡുകളും എല്ലാം വരുന്നത്. വസ്തുനിഷ്ഠമായ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന ഇല്ല, അതാണ് പ്രശ്നം. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അവർക്ക് എല്ലാവരും ചെയ്യും. ബി ജെ പി കാരെന്താ ചെയ്ത്, അവരെന്താ ചെയ്ത്, അവരിപ്പോ എന്താ പറയുന്നത്, മുസ്ലിങ്ങളെ സംബന്ധിച്ച് ശരീരത്തില്ല മതി, അതേസമയം ഹിന്ദുക്കളെ സംബന്ധിച്ചാണെങ്കിലും ശബരിമല സ്ത്രീകൾ കയറാം. ഇതെന്ത് നയമോ, ഇതെന്ത് കാഴ്ചപ്പാടാണ്. മുസ്ലിങ്ങളുടെ ലിംഗവിവേചനം ഞങ്ങൾക്ക് സമ്മതമാണ്, പക്ഷെ ശബരിമല സ്ത്രീകൾ കയറാം, അവിടെ ശരീരത്ത് വേണ്ട. ഇതൊക്കെ ജനങ്ങള് വിഡ്ഢികളാണ് എന്നുള്ള എന്ത് പറയാനാണ്. അത് പാടില്ല എന്നും പറയും. ഇവിടുത്തെ സ്വാമിമാര് അത് ശരി, ചെറിയ പോകാൻ പാടില്ല. മറ്റിടത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ ലിംഗവിവേചനമുണ്ട്, അത് പാടില്ല. ഇവരെന്താ പ്രസംഗിക്കുന്നത്, മുത്തലാഖ് നിരോധിച്ചപ്പോൾ അത് ശരിയാണ്, ബി ജെ പി കൊണ്ടുവന്നുകൊണ്ട് ശരി. ശബരിമല വിധി വന്നപ്പോൾ അത് തെറ്റാണ്, അവിടെ ആചാരം സംരക്ഷിക്കണം, മറ്റിടത്ത് ലിംഗസമത്വം. എന്ത് കഥയാണ്, അതുപോലെയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും അഭിപ്രായം പറയുമ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ ശരിയായ ഒരു ധാരണ വേണം. പിന്നെ ഇവർക്കൊക്കെ ധാരണ ഇല്ലെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ഉണ്ട് ധാരണ. ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ചുള്ള നാലാ വിഷയങ്ങൾ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നവരാണല്ല, നമുക്ക് മാത്രമല്ല ഇതിനെക്കുറിച്ച് വിവരമുള്ളത്. പക്ഷേ പഠിച്ചാലും അവരുടെ നിലപാടുകൾ വേറെയാണ്, അതാണ് അതിൻ്റെ വ്യത്യാസം. അല്ല, അവർക്ക് അറിവില്ലാത്തവരൊന്നുമുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ പഠിക്കുകയും നമ്മളെക്കാളും ശരിയായ ധാരണയുള്ളവരുമാണ്. പക്ഷേ അവരുടെ നിലപാടുകളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഏത്, ആ അത് ശരിയാണ്, ഡയറ്റ് മൈനറായിട്ടാണ് കാണുന്നത്, അതിന് മൈനറിന്റെ അവകാശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ അവിടെ ആ നിയമങ്ങളൊക്കെ പറയും, ഇവിടെ പറയുമ്പം വേറൊന്നും പറയും. അപ്പോൾ ഇവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അതാണ് സന്യാസിമാര് രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാലും ഇതുപോലെ നിലപാടുകൾ മാറ്റി പറയേണ്ടി വരും, അവസരോചിതമായി സമർത്ഥിക്കേണ്ടി വരും. രാഷ്ട്രീയ നേതാക്കന്മാര് എന്ത് ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കേണ്ടി വരും. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ശരി, അവരെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഇതിനകത്ത് വരും, അതാണ് ഇതിന്റെ കുഴപ്പം. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ശരിയായ ധാരണ നമുക്കുണ്ടായിരിക്കണം. എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. ശരി.